ഏത്? ഇതാ ഇവിടെ മുതൽ 4.1.168 മുതൽ തദ്രാജ പ്രത്യേകം അഞ്ഞു വിധിക്കുന്നു. ഒരേ ശബ്ദം തന്നെ അപത്യർത്ഥത്തിനും രാജ എന്നുള്ള അർത്ഥത്തിനും വരുന്നു. ആ ശബ്ദം സ്ഥലവാചകമായിരിക്കും, ജനപദത്തിന്റെ പേരൂടെ ആയിരിക്കും എന്നല്ലേ വരത്തു. പഞ്ചാലാനാം രാജ പഞ്ചാല, പഞ്ചാലസ്യ അപത്യം പഞ്ചാലാനാം രാജ പഞ്ചാല. പൂർവ്വ രണ്മക്തവ്യ ഇവിടെ പൂര് ശബ്ദം വരുന്നു, അണ്ണ് വരുന്നു. ഇവിടെ ക്ഷത്രിയ സമാന ശബ്ദാത് ജനപദ ശബ്ദാത് ക്ഷത്രിയാദഞ്ഞ്, ക്ഷത്രിയ സമാന ശബ്ദാത് ജനപദ തസ്യ രാജന്യപത്യവത്. അതിവിടെ പ്രവർത്തിക്കത്തില്ല, കാരണം ഇതൊരു ദേശത്തിന്റെ പേരല്ല. രാജ എന്നുള്ള അർത്ഥത്തിൽ ഇത് അപത്യർത്ഥത്തിലാണ്, അതുകൊണ്ട് ആ കാര്യം ഇവിടെ വരത്തില്ല. അപത്യർത്ഥത്തിൽ പ്രത്യേകം വരും. ജനപദവാചിയത് അതുകൊണ്ട്. പിന്നെ അതിവിടെ പറയുന്നതിന് വേറെ പ്രയോജനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എണ്ണ വന്നു കഴിഞ്ഞാൽ എന്തോരും ആദിവൃത്തി വരുമ്പോ ആണ് ഉകാരത്തിന് ഓർഗുണ അവാദേശം പൗരവ എന്ന് വരും. അങ്ങനെ വരും. ഇവിടെ അപത്യർത്ഥത്തിൽ പ്രത്യേകം വന്നു, പക്ഷെ തദ്രാജ സംജ്ഞയ്ക്ക് വേണ്ടിയാണ്. തദ്രാജസ്യ ബഹുഷത്തിൽ തേനൈവ അസ്ത്രീയ, അതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണിത്. പൗരവ അല്ലാതെ ഇത് തസ്യ രാജ എന്നുള്ള അർത്ഥത്തിൽ വരെയല്ല തസ്യപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ രൂപങ്ങൾ പഞ്ചാല പഞ്ചാലോ പഞ്ചാലാഹ ബഹുവചനത്തിൽ വരുമ്പം പ്രത്യയത്തിന് ലുക്ക് വരുന്നു, അഞ്ഞിനു ലുക്ക് വരുന്നു. ഇതുപോലെ തന്നെ പൗരവ പൗരവവും ബഹുവചനത്തിൽ വരുമ്പോ പൗരവം പൗരവവും പൗരവേണ പൗരവാഭ്യാം ഗുരുശബ്ദം പോലെ അങ്ങനെയാണ് ആ ഗുരുശബ്ദം. പൂർഭി അങ്ങനെ പോകും. അത് അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. രഘൂണാം അന്യം ഭക്ഷ്യേ തനുവാഗ് വിഭോ വിസൻ ബാക്കി പ്രാംശലഭ്യേ അങ്ങനെയാണ് ഫലേ ലോഭാത് ഉദ്ബാഹുരിവ വാമന മറന്നുപോയി. സൂര്യപ്രഭവോ വംശോ ക്വജാൽപ വിഷയാമതി മോഹാത്തിദേശു ഉടുബേനേവ സാഗരം. പാണ്ഡു ശബ്ദത്തിൽ ഇവിടെ എന്താണിത്? ദേശത്തിന്റെ പേരുമാണ്, ഒരു വ്യക്തിയുടെ പേരുമാണ്. അതുകൊണ്ട് ക്ഷത്രിയ സമാന ശബ്ദ ജനപദ തസ്യരാജൻ അപത്യവർ വാർത്തികം പ്രവർത്തിച്ചിട്ട് പാണ്ഡോഹോ അപത്യം പാണ്ഡുനാം രാജ രണ്ടു തരത്തിലും വിഗ്രഹിക്കാം, രണ്ടർത്ഥവും വരുന്നു. തദ്രാജ സഞ്ജ വരുന്നോണ്ട് ബഹുവനത്തിൽ വരുമ്പോൾ ലുക്ക് വന്നിട്ട് പണ്ഡ്യ പാണ്ഡ്യോ പാണ്ഡവ അങ്ങനെ വരും. ഇവിടെ എന്താണ്? പാണ്ഡു ശബ്ദത്തിൽ നിന്നും ഡ്യൺ വരുന്നു. ഡ്യണ്ണില് നകാരയുത്തായി ഡകാരയുത്തായി ശേഷിക്കുന്ന യ, ഇപ്പൊ പാണ്ഡു യ. അല്ല, എന്താ വരുന്ന ഡിതിഭസ്യ ടേർ ലോഭ ഡ വന്നു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലായിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ടിലോപിക്കാം. ബസഞ്ഞ ഉണ്ടല്ലോ, അതായത് ഉകാരത്തിന് വേറെ ലോകം വരാൻ വഴിയൊന്നുമില്ല. എസ് എ പ്രകാരം ഏതാ ലോകം വരുന്നത്? പിന്നെ നസ്തദ്ധ്യതയെ പ്രകാരം പിന്നെ കുറേ പലയിടത്ത് നിപാതനം ചെയ്തിട്ടുണ്ട്. ഉകാര സാറിന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഓർ ഗുണം വരും, ഗുണം വരും. ഇപ്പൊ ഇവിടെ ടിലോകം വന്നു. ഇപ്പൊ പാണ്ഡു ഉകാരം ലോപിച്ചു, പാണ്ഡ് ഡെണ്ണിലയ പാണ്ഡ്യ പാണ്ഡ്യ. ഇത് പാണ്ഡു എന്ന് പറയുമ്പം പാണ്ഡവന്മാരുടെ അച്ഛൻ പാണ്ഡു അല്ല. പാണ്ഡുവിൽ നിന്ന് അപത്യാർത്ഥത്തിൽ പ്രത്യം വന്ന ഏത് പ്രത്യം വരും? തസ്യാപത്യം. ഔത്സർഗിക അണ്ണു വരും. അണ്ണു വന്നു കഴിഞ്ഞാൽ ഓർ ഗുണ അവാദഹിനി മഞ്ചൻ പാണ്ഡവ എന്ന് വരും. അതല്ല, ഇവിടുത്തെ ശബ്ദം വേറെ ശബ്ദമാണ്. ഇത് വേറെ ഏതോ ഒരു പണ്ഡുവാണ്, ഒരു പക്ഷേ നമ്മുടെ പണ്ഡിമാരായിരിക്കും. അപ്പോ പാണ്ഡുവിന്റെ അപത്യവും പാണ്ഡുദേശത്തെ രാജാവും പാണ്ഡ്യനാണ്. ഇവിടെ പറയാറുണ്ടല്ലോ പാണ്ഡ്യന്മാരെന്ന്, അതായിരിക്കും പാണ്ഡ്യ. കുരുനാദിഭ്യോ ന്യഹ ഗുരു ശബ്ദത്തിൽ നിന്നും നകാരമാതിയിലുള്ള ശബ്ദത്തിൽ നിന്നും ന്യ വരുന്നു. തദ്രാജപ്രത്യം കുരുണ അപത്യം രാജ അല്ലെങ്കിൽ അപത്യം കുരോരപത്യം രണ്ടു തരത്തിലും വിഗ്രഹിക്കും. കുരുവിൽ നിന്നും ന്യാ വരുന്നു, ന്യാ ശേഷിക്കുന്നു. നിത്തായോണ്ട് എന്ത് വരുന്നു? ആദിവൃത്തി. ഉകാരത്തിന് വൃത്തി വന്നിട്ട് കൗ പരത്തിലിരിക്കുന്ന യാണ്. കുരു യാ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഓർഗുണ അല്ല വന്തോയി പ്രത്യേക. അത് ഇടയ്ക്ക് ആവശ്യം വരുന്നതാണ് തദ്ധിതത്തിൽ ഗവ്യം. അത് തന്നെ ഗോരജാതി പ്രസംഗി യത്ത് പഠിച്ചായിരുന്നു. അതുപോലെ ഇവിടെയും വരും. അപ്പോ വന്നിട്ട് കൗരവ് ഓ യാ പരത്തിയിരിക്കുന്നുണ്ട്. വാന്തോയി പ്രത്യേകം ഒന്ന് അവ ഒന്ന് കൗരവ് യ കൗരവ്യ കൗരവ്യ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരാം. ഇവിടെ വരുന്നത് കലിംഗ സൂരമസ അണ്ണെന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. ദ്വേച്ഛായ ശബ്ദങ്ങളിൽ നിന്നെല്ലാം അവത്യാർത്ഥത്തിൽ അണ്ണ് വരും. അതിവിടെ അതിനെ ബാധിച്ചുകൊണ്ട് ഇവിടെ അണ്യ വിധിച്ചു. ആ സൂത്രത്തിൽ സിദ്ധാന്തി വരുന്നില്ല. ദ്വേച് കലിംഗ മകത സൂരമസ അണ്ണ പിന്നെ ശബ്ദം ഉണ്ടെങ്കിൽ വഴി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കൗരാവുന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ എന്ത് വരുന്നു? ഔസർഗ്യണ്ണു വരും. അവിടെ പിന്നെ അപത്യം മതി. രാജാവെന്നുള്ള അർത്ഥം കൂടെ വരുമ്പോഴാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. കൗരവ്യ എന്ന് വരുന്നു. നിഷദ ശബ്ദത്തിൽ അണ്യമെന്നു എസ് സി ജോക്കാരിൽ ആദിവൃത്തി വന്നു. നിഷധയാണ് നിഷധാന രാജ നിഷധസ്യ പത്യം രണ്ടർത്ഥം വരാം. ഈ കുരു എന്നുള്ള ഒരേ വാക്കിൽ നിന്നല്ലേ രണ്ടും വരുന്നത്? കുരു എന്നുള്ള ഒരേ ശബ്ദത്തിൽ നിന്നല്ലേ രണ്ടും വരുന്നത്? അപ്പൊ ഈ കൗരവ്യഹയും കൗരവയും ഒരർത്ഥത്തില് പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ വരും. രാജാവ് കൗരവ്യ ഇനി അവിടെ അപത്യാർത്ഥം വേണമെന്നില്ല. കുരു ശബ്ദത്തിൽ നിന്ന് തസ്സീതം കുരുവിനെ സംബന്ധിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ കൗരവം വന്നാലും കുരുവംശത്തിൽ പിറന്നവരുന്ന് വരും. അപത്യാർത്ഥം വേണമെന്നില്ല. വേണമെങ്കിൽ പറയാം എന്താണ് ദ്വേച്ഛായതുകൊണ്ട് അവിടെ പ്രത്യേകം വിധിച്ചിട്ടുണ്ട്. അതിനൂടെ ഡെൻ എണ്ണിയം ബാധിച്ചു. അതുകൊണ്ട് ഒരു ശബ്ദത്തിൽ നിന്ന് അണ്ണു വരാൻ പാടില്ലെന്ന് പറയാം. എന്നാലും അണ്ണു വരാം. പ്രാഗ് ദിവ്യതും അണ്ണു വരും. പക്ഷെ കുരോരീതം അർത്ഥം തന്നെ വരും. അപത്യം സന്താനങ്ങളെ പറയുമല്ലോ. അപത്യം ഒന്ന് വിഗ്രഹിക്കില്ലെന്നേ ഉള്ളൂ. കുരോരിമേ എന്ന് പറഞ്ഞാൽ അപത്യമാണ്. പക്ഷെ തസ്യ അപത്യം എന്നുള്ള അർത്ഥമല്ല വരുന്നത്. തസ്യതം തത്ര ഭവ ഇങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് സന്താനമെന്നുള്ള അർത്ഥത്തിൽ അപത്യം ഒന്ന് തന്നെ പ്രത്യേകം വരണമെന്നില്ല. മറ്റർത്ഥങ്ങളിൽ വന്നാലും ഫലത്തിൽ സന്താനമെന്നുള്ള അർത്ഥം കിട്ടും. തദ്രാജ പ്രത്യയങ്ങൾ അതായത് 174 മറ്റത് 168 ജനപദശബ്ദ ക്ഷത്രിയാദ് അഞ്ഞ് ഈ അഞ്ഞെന്ന് പറയുന്ന ഒരു സാമാന്യ പ്രത്യയമാണ്. ഈ രണ്ട് അർത്ഥവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തസ്യാപത്യം തദ്രാജ് പൊതുവെ ശബ്ദങ്ങളിൽ നിന്നെല്ലാം അഞ്ഞ് വരാം. അതുകൊണ്ട് ഇതിനിടയ്ക്ക് വരുന്ന പ്രത്യയങ്ങൾക്കല്ല തേ തദ്രാജ അഞ്ഞാദേഹ തദ്രാജ സംജ്ഞാഹ സ്യുഹു അഞ്ഞാദികൾക്കെല്ലാം തദ്രാജ എന്നൊരു പേര് വന്നു. അന്വർത്ഥ സംജ്ഞയാണ് എന്നുവെച്ചാൽ രാജാവ് എന്നുള്ള അർത്ഥത്തിലും ഈ പ്രത്യയങ്ങൾ വരുന്നു. തദ്രാജ ഇടുന്നുകൊണ്ട് എന്താ പ്രയോജനം? തദ്രാജസ്യ ബഹുഷു തേനൈവ അസ്ത്രീയ ബഹുഷ്വർത്തേഷു തദ്രാജസ്യ ലുക് തദർത്ഥകൃതേ ഭൂത്വേ നതു സ്ത്രീയാം ബഹുഷ്വർത്തേഷു തദ്രാജസ്യ ലുക് ഇത് ഇത്രയേ ഉള്ളൂ. ബഹുവചനത്തിൽ തദ്രായ പ്രത്യയങ്ങൾക്ക് ലുക്ക് വരുന്നത് വരെ വന്ന എല്ലാ പ്രത്യയങ്ങൾക്കും. ബഹുഷു അർത്ഥേഷു ബഹുഷു അർത്ഥങ്ങളിൽ തദ്രാജസ്യ ലുക്ക് സ്യ തദ്രായത്തിന് ലുക്ക് വരുന്നു. തദർത്ഥകൃത്തെ ബഹുത്വ ആ അർത്ഥം കൊണ്ടുവരുന്ന ബഹുത്വമായിരിക്കണം, എന്നുവെച്ചാൽ സമാസത്തിൽ വരത്തില്ല എന്നർത്ഥം. തദ്രാജ പ്രത്യർത്ഥം കൊണ്ടുവരുന്ന ബഹുത്വം പഞ്ചാലാനാം രാജ പഞ്ചാലസി അപത്യം അതിന്റെ ബഹുത്വമായിരിക്കണം. അപ്പൊ തദ്രാജ പ്രത്യയത്തിന് ലുക്ക് വരുന്നു. തദർത്ഥകൃതേ ബഹുത്വ പ്രിയോ പ്രിയ പാഞ്ചാല പ്രിയ പാഞ്ചാല എന്നേ വരത്തുള്ളൂ. എന്തുകൊണ്ട്? അത് സമാസം. അവിടെ സമാസം വന്നപ്പം ബഹുത്വം വന്നത് അന്യപദാർത്ഥമനുസരിച്ചാണ്. പ്രിയ പാഞ്ചാല ഏഷാം ആർക്കാണോ അവര് അന്യപദാർത്ഥം കൊണ്ടാണ് ബഹുത്വം വന്നു. തത്കൃത ബഹുത്വം ഇത് മുമ്പ് അവിടെയും വന്നു. ഈ ബഹുത്വം വിധിച്ച നേരത്തെ സൂത്രം പഠിച്ചല്ലേ? ഏതാണ്? ഞ്ഞോസ്ഥ. ഇത് കഴിഞ്ഞിട്ടാണ് ആ സൂത്രം വരുന്നത്. അതുകൊണ്ട് അവിടെയും വന്ന എന്താണ് തത്കൃത്തെ ബഹുത്വന സ്ത്രീ അവിടെയും വന്നില്ലേ? ധേനൈവ അസ്ത്രീയാം ഇവിടെ വന്നില്ലേ? ഇവിടെ പ്രത്യേകിച്ച് രണ്ട് പ്രത്യയങ്ങൾ പ്രത്യയം പറഞ്ഞു. ഇവിടെ തദ്രാജ പ്രത്യയങ്ങൾക്ക് പൊതുവേ പറഞ്ഞു എന്നുള്ള വ്യത്യാസമുള്ളൂ. അതിനുദാഹരണം പറഞ്ഞു ദീർഘാദിപ്യഞ്ഞ്. അഞ്ഞിനുദാഹരണം എന്തായിരുന്നു? അനുഷ്യാനന്ദരി ബിദാദിപ്യോ അഞ്ഞ്. നേരത്തെ ഉദാഹരണം വന്നു. ആ രണ്ടിനും ബഹുത്വത്തിൽ ലുക്ക് വരുന്നു. ഗാർഗ്യഹ ഗാർഗ്യോ ഗർഗഹ ബൈദഹ ബൈദോ വിദാഹ തദർത്ഥകൃതേ ബഹുത്വനത് സ്ത്രീയാം. സ്ത്രീലിംഗത്തിൽ വരുന്നില്ല. എങ്ങനെ? പഞ്ചാലസ്യ അപത്യം പഞ്ചാല പഞ്ചാലസ്യ അപത്യം സ്ത്രീ പഞ്ചാലി. പഞ്ചാല ശബ്ദത്തിൽ നിന്ന് ജനപദ ശബ്ദ ക്ഷത്രിയ അഞ്ഞു വന്നു. ഡിഡ് ആണ് ദ്വേഷ ദഗ്ധ മാത്ര കുരവ നീപ്പ് വന്നപ്പോ എന്തായി? പഞ്ചാലി. അവിടെ പാഞ്ചാലി പാഞ്ചാല്യവും പഞ്ചാല്യ ഗൗരി ശബ്ദം പോലെ ഭുവനത്തിൽ ലുക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? സ്ത്രീലിംഗമായതുകൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് നത സ്ത്രീയാം. ഭുവനത്തിൽ ലുക്ക് വരത്തില്ല, പുല്ലിംഗത്തിലേ വരത്തുള്ളൂ ലുക്ക്. വിദേഹസ്യാപത്യം വൈദേഹി വൈദേഹ്യോ വൈദേഹ്യ അവിടെ നിന്ന് ലുക്ക് വരത്തില്ല. ഇതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ കൂടുതലായിട്ട് ബൈമിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഇക്ഷ്വാകവ. വാസ്തവത്തിൽ ഈ സൂത്രം മനസ്സിലാകണമെങ്കിൽ വേറൊരു സൂത്രം വേണം. ദാണ്ഡിനായന ഹസ്തിനായന ആധർവണിക ജഹ്മാശിനേന എന്ന് പറയുന്ന ഒരു വലിയ സൂത്രം. ആ സൂത്രം വന്നു കഴിഞ്ഞാൽ ഈത് എന്താണെന്ന് ഐക്ഷ്വാകവ രൂപം എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. വാസിനേന ദ്രൗണഹത്യ ഭൗവത്യ സരവൈത്യ ഐക്ഷ്വാക മൈത്രേയ ഹിരൺമയാനി 11 ശബ്ദങ്ങളുണ്ട് ആ സൂത്രത്തിൽ. ആ സൂത്രം കൂടെ ലഘുസിദ്ധാന്തമതി കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ അതിന്റെ ഉദാഹരണം കൂടെ കൊടുക്കുന്നു? ആ സൂത്രം ഇല്ലാതെ ഇത് മനസ്സിലാകത്തില്ല. ഐക്ഷ്വാക ശബ്ദം മനസ്സിലാകത്തില്ല. ഐക്ഷ്വാക ശബ്ദം മനസ്സിലാകാതെ ഇക്ഷ്വാകവ എങ്ങനെ മനസ്സിലാകും? അപ്പോൾ അതിലെ സിദ്ധാന്തമതിയിൽ ഒരു പോരായ്മയാണ്. ഇത് സിദ്ധാന്തമതി പഠിക്കുന്നവർക്ക് ഒരു തരത്തിലും മനസ്സിലാകത്തില്ല. വ്യാഖ്യാനങ്ങളുണ്ട്, സംസ്കൃത വ്യാഖ്യാനം നോക്കിയാൽ മനസ്സിലാകും. ഇക്ഷ്വാകോ അപത്യം അല്ലെങ്കിൽ ഇക്ഷ്വാകൂനാം ഇക്ഷ്വാകൂനാം രാജ. ഇക്ഷ്വാക ശബ്ദത്തിൽ നിന്ന് അഞ്ഞു വരുന്ന സൂത്രം ഏതാണ്? ജനപദ ക്ഷത്രിയാത് അഞ്ഞ് പ്രകാരം അഞ്ഞു വരും ഇക്ഷ്വാക ശബ്ദത്തിൽ. ഇക്ഷ്വാക ശബ്ദത്തിൽ നിന്ന് അഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത്തണ്ടാതി വൃത്തി വരും. ഇക്ഷ്വാക്കൂ എന്നുള്ളിടത്താണ് വൃത്തം. അപ്പൊ ഐക്ഷ്വാക്കൂ എന്നായി. ഇക്ഷ്വാകൂ എന്നുള്ളിടത്ത് ഊ വന്നോണ്ടേ സൂത്രം വരും. ഓർഗുണം വരണം. ടി ലോപിക്കാൻ ഇവിടെ ഇല്ല. എസ് എ പ്രകാരം ടി ലോപിക്കത്തില്ല, എന്തുകൊണ്ട് ഊ? ടേഹ പ്രകാരം ടി ലോപിക്കത്തില്ല, എന്തുകൊണ്ട് ടിത്തില്ല? പിന്നെ എന്താ വരേണ്ടത്? ഓർഗുണം വരണം. പക്ഷേ ദാണ്ഡിനായന ഹസ്തനായന ജഹ്മാസിനേന വാജിസിനേന എന്ന് പറയുന്ന സൂത്രത്തിൽ നിപാതനം ചെയ്തുകൊണ്ട് ടി ലോപിച്ചിരിക്കുകയാണ്. അട്ടിലോ ആ സൂത്രത്തിൽ അങ്ങ് നിപാതനം ചെയ്തു. അപ്പൊ ഐക്ഷ്വാക ഊ എന്ത് ചെയ്തു? ലോപിച്ചു. ആ സൂത്രത്തിൽ നിപാതനം ചെയ്തുകൊണ്ട് ലോപിച്ചു. അപ്പോ ഐക്ഷ്വാക ആ ഐക്ഷ്വാക എന്ന് വന്നു. അപ്പോ ഇക്ഷ്വാകോഹോ അപത്യം ഇക്ഷ്വാകൂണാം രാജ ഐക്ഷ്വാക എന്ന് വരും. ഐക്ഷ്വാക ഐക്ഷ്വാകവും തദ്രാജപ്രത്യമാണ്, അഞ്ഞു വന്നാണ്. ബഹുവചനത്തിൽ എന്ത് ചെയ്തു? അത് ലോപിച്ചു പോയി. തദ്രാജപ്രത്യം ലോപിച്ചു. ലോപിച്ചപ്പോ എന്തായി? വീണ്ടും ഇക്ഷ്വാകു ജസന്നിരിക്കുമ്പോ ഏതുപോലെ വരും? ഗുരു ഗുരു ശബ്ദം പോലെ ഇക്ഷ്വാക ഭാഗം വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഐക്ഷ്വാക നിപാതനം ചെയ്തത് പ്രഥമയ്ക്കും അല്ല, ഏകവചനത്തിനും ബഹുവചനത്തിനും മാത്രമേ വരുള്ളൂ. ബഹുജനത്തിൽ വരില്ല. തദ്രാജപ്രത്യം കൊണ്ട് എന്ത് ചെയ്തു? അവിടെ നിപാതനം ചെയ്തിരിക്കുന്ന ഐക്ഷ്വാക മൈത്രേയ ഹിരൺമയ ശബ്ദങ്ങളാണ് നിവാദനം ചെയ്തിരിക്കുന്നത്. അവസാനം വരുന്ന മൂന്ന് ശബ്ദം ആണ് ഐക്ഷ്വാക ശബ്ദം എന്ന്. ഭ്രോണഹത്യ സാരവ ദൗഹത്യ സാരവ ഐക്ഷ്വാക മൈത്രേയ ഹിരൺമയ ശബ്ദം. അപ്പോൾ അവിടെ ഐക്ഷ്വാക ശബ്ദമാണ് നിവാദനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഐക്ഷ്വാക ശബ്ദത്തെ എന്ത് രൂപങ്ങൾ വരണം? അത് പ്രാതിപതികമായിട്ട് എടുത്തിട്ട് അകാരാന്തം പോലെ എടുക്കാൻ പാടില്ല. അല്ല, ഈ ശബ്ദം തസ്യ അപത്യത്തിൽ വരുന്നതാണ്, ഇവിടെയാണ് ഈ പ്രകടനത്തിലാണ് വരുന്നത്. നിങ്ങളെ സിദ്ധാന്തമതി ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേജ് മുമ്പിൽ നോക്കിയാൽ കാണാം. ഇത് ഇവിടെയാണ് അപത്യ പ്രകടനത്തിലാണ് അത് വരുന്നത്, അപത്യ അർത്ഥത്തിലാണ്. അപ്പൊ ദണ്ഡിനായന സൂത്രത്തിൽ നിപാതനം ചെയ്തുകൊണ്ട് ഐക്ഷോഭ ശബ്ദം വന്നു. അതെടുത്ത് ഇവിടെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? വാസ്തവത്തി സൂത്രത്തിന്റെ ഉദാഹരണം എന്താ ഇവിടെ കൊടുക്കേണ്ടത്? ഏതെങ്കിലും ഒന്ന് കൊടുത്താ പോരെ? പാഞ്ചാല വേണോ? അങ്ങനെ കൊടുക്കാം. പിന്നെ പാഞ്ചാല ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ ബോധനത്തിൽ എന്തോ വരുന്നു, പഞ്ചാല തിരിച്ചറിയാമല്ലോ. ആദിപൃഥി പോയില്ലേ, പഞ്ചാല പഞ്ചാലോ പഞ്ചാല അത് കൊടുത്താൽ മതിയായിരുന്നു. അതാവുമ്പം പിന്നെ വേറെ സൂത്രത്തിന്റെ ആവശ്യമില്ല, പഠിക്കുന്നവർക്ക് വ്യക്തമാകും. പക്ഷെ ലഘുസിദ്ധാന്തം എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന ഏതാണ്? ഇത് കൊടുക്കുന്നതിന്. പക്ഷേ സിദ്ധാന്തവതി ഈ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എന്തുകൊണ്ട്? അവിടെ നേരത്തെ സൂത്രം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളിൽ സിദ്ധാന്തവതിയുണ്ട്. എന്ന് വെച്ചാൽ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ പണ്ഡിതനെ സംബന്ധിച്ച അബദ്ധമല്ല. എന്തുകൊണ്ട്? എല്ലാം അറിയാമല്ലോ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തലപോയിക്കേണ്ടി വരും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം. പിന്നെ ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങളാണ്. സാധാരണ വ്യാഖ്യാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വ്യാഖ്യാനങ്ങളെ കൊടുക്കുമ്പോഴും ഇതെന്തിനും ഇങ്ങനെ കൊടുത്തു എന്നുള്ളതിന് സമാധാനമില്ല. മറ്റൊരു സൂത്രം കൊടുക്കാതെ അത് പറയത്തില്ല. ബൈമീൽ പറയുന്നുണ്ട് ഇന്ന സൂത്രമാണ് അവിടെ വരുന്നത്. സിദ്ധാന്തോതിയിലെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയും. പക്ഷെ സിദ്ധാന്തോതി പഠിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. പഞ്ചാല അടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് മതിയായിരുന്നു ഇത്യാദി. ഈ സാധനം കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഇനി ആ സൂത്രം കൊടുക്കണം. ഇന്ന സൂത്രമാണ്, ഇതനുസരിച്ച് നിപാതനം ചെയ്തു. ആ സൂത്രം കൂടെ കൊടുത്തിട്ട് ഇക്ഷ്വാകവ കൊടുക്കാം. എന്നാ ശരി, ഇക്ഷ്വാകവ എന്ന് കൊടുത്തതിന്റെ ഏകവചനം അങ്ങനെ മനസ്സിലാക്കും. ഇക്ഷ്വാക ശബ്ദത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്ന അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഐക്ഷ്വാകവ എന്നല്ല ഏകവചനത്തിൽ വരും. ഐക്ഷ്വാകഹ എന്നൊരിക്കലും വരത്തില്ലല്ലോ. ഐക്ഷ്വാകവ എന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് വരും. ഈ ദാണ്ഡിനായന സൂത്രം അങ്ങനെ ഒരു ഏർപ്പാട് സിദ്ധാന്തോതി വരുന്നേ ഇല്ല. പിന്നെന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷേ അത് ഇതാണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, വലിയ പണ്ഡിതന്മാരൊക്കെ ഇതൊക്കെ എഴുതുമ്പോ അവര് അവരൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കഷ്ടപ്പാടൊന്നും അതൊന്നും അവര് ചിന്തിക്കത്തില്ല. അവർക്കൊരു പുസ്തകം എഴുതണം. അത് പ്രത്യേകിച്ച് സംസ്കൃത പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പല കാര്യങ്ങളും അവരെ അവഗണിച്ച് വിട്ട് പറയാതെ അങ്ങ് പോകും. ഇവ കണ്ടുപിടിക്കുന്ന ഒരു മനസ്സിലിരിപ്പാണ്, കണ്ടുപിടിച്ചോട്ടെ എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ അത് വിശദീകരിക്കത്തില്ല. അങ്ങനെ വരുന്നുണ്ട് പൊതുവെ സംസ്കൃതം. അതിലിപ്പോ ഭൈമി പോലെയുള്ള വ്യാഖ്യാതാക്കളാണ് അതിനൊരു അപവാദം. വായിക്കുന്ന ഒരാൾക്കത് കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു ഭാഗം പോലും മനസ്സിലാക്കാതെ വരരുതിനി. ഒരു ഉപരിപഠനം വേണമെങ്കിൽ അതിൽ നടത്താം. ആ രീതിയിൽ വിശദമായി പഠിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളും മനസ്സിലാക്കി. അങ്ങനെ അപൂർവം വരെ എഴുതത്തുള്ളൂ. ബാലമനോരമ അതുപോലെയാണ്. അതേ ഇതാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയാണ്, പഠിക്കുന്ന സിദ്ധാന്തം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അത് രണ്ടുമാണ്, ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ഇനി കൂടുതൽ അറിയണമെങ്കിൽ അത് കയ്യടൻ ഇങ്ങനെ പറഞ്ഞു, ശബ്ദേന്ദ്ര ശേഖരത്തിൽ ഇങ്ങനെ പറഞ്ഞു, കാശികയിൽ അങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ളൊരു ആവശ്യമുള്ളതല്ല. അങ്ങനെ ഒരു വലിയൊരു അറിവ്, വിപുലമായ അറിവ്. അദ്ദേഹം ഒരു മീമാംസകനായതുകൊണ്ട് മീമാംസയിൽ ഇങ്ങനെ പറഞ്ഞെന്നൂടെ പറഞ്ഞോളൂ. കാപിഞ്ചലാധികരണത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഓരോ അധികരണങ്ങൾ പറഞ്ഞ് അവിടെയൊക്കെ വിശദീകരിക്കും. അദ്ദേഹം വലിയൊരു ഉപകാരിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ലഘുസിദ്ധാന്തം പഠിച്ചവരാണ്, ആർ ഡി സഹായമില്ലാതെ, ഒരു പണ്ഡിതന്റെ ആവശ്യമില്ലാതെ ബാലമനോരമ കയ്യിലുണ്ടെങ്കിൽ സിദ്ധാന്തമൂതി പഠിക്കാം, സ്വയം പഠിക്കാം. വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയും ലളിതമായ ഭാഷയും സംശയങ്ങളെല്ലാം തീരത്തക്ക രീതിയിൽ. ഇതുപോലെ തന്നെ അതിനെ അനുകരിച്ചാണ് ഈ ഭൈമികാരൻ എഴുതിയത്. പക്ഷെ ഭൈമി കുറച്ചുകൂടെ ഉപയോഗമുള്ളതാണ്, അതിനെക്കാണ് കംബോജാത് ലുക്ക്. അസ്മാത് തദ്രാജസി ലുക്ക്. അതായത് കംബോജ ശബ്ദത്തിൽ നിന്ന് കംബോജസ്യ അപത്യം കംബോജാനാം രാജാന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം വരിക. സൂത്രപ്രകാരം ജനപദ ശബ്ദ ക്ഷത്രിയാദഞ്ഞ്, അതാണ് സാമാന്യ സൂത്രം. ഇങ്ങനെ രണ്ട് വ്യുത്പത്തി വരുന്നതുണ്ട്. എങ്ങനെ? തസ്യാപത്യം തേഷാം രാജ എന്നിങ്ങനെ രണ്ട് വ്യുത്പത്തി വന്നാൽ ഉടൻ ആ സൂത്രം തന്നെ, അല്ലെങ്കിൽ വിശേഷ ഏതെങ്കിലും സൂത്രം വേണം. ഇപ്പൊ കമ്പോയ ശബ്ദത്തിൽ നിന്ന് അഞ്ഞ് വന്നു കഴിഞ്ഞാൽ അഞ്ഞ് വരും അർത്ഥം കിട്ടാൻ വേണ്ടി, പക്ഷെ അഞ്ഞിനെന്തോരും ലുക്ക് വരും. എവിടെ? കമ്പോജ ശബ്ദത്തിൽ. ഏകോചനത്തിനും ദിവ്യനത്തിനും ബഹുവനത്തിനും എല്ലാം ലുക്ക് വരും. നേരത്തെ പറഞ്ഞ ബഹുവനത്തിലേ ഉള്ളൂ ലുക്ക്. ഇവിടെ എല്ലായിടത്തും ലുക്ക് വന്നിട്ട് വീണ്ടും ശബ്ദം പഴയതുപോലെ തന്നെ ഇരിക്കും. അർത്ഥത്തിൽ വ്യത്യാസം. കംബോജസി അപത്യം കംബോജാനാം രാജ കംബോജ എന്ന് രൂപവ്യത്യാസം വരുന്നു. ബഹുവചനത്തിലെ ദേശശബ്ദം പൊതുവെ അങ്ങനെ പറയുന്നു. ദേശവാചക ശബ്ദങ്ങളെല്ലാം വിഗ്രഹിക്കുമ്പോൾ ജനപദ വാചക ശബ്ദങ്ങൾ ബഹുവചനത്തിൽ പറയണം. നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ച ഉത്തരാഹ കുരവഹ ഇവിടെ ബഹുവചനത്തിൽ പറഞ്ഞു, അവിടെ പറയുകയും ചെയ്തത് കുരവഹ എന്നാ പറയുന്നു. അതുപോലെ കംബോജ കംബോജോ കംബോജ കംബോജാതിഭേദി വക്തവ്യം വാർത്തകാരം പറയുന്നു. കംബോജാതി എന്ന് പറയുന്നു. ചോളക ശകഹ കേരള യവന ചോളസ്യ രാജ അപത്യം ചോളാനാം രാജ ചോളാന്ന് നമ്മൾ ഉച്ചരിക്കും ചോല. അങ്ങനെ ഉച്ചരിക്കാം. തമിഴിൽ എങ്ങനെ ഉച്ചരിക്കുന്നത്? ചോഴ ചോഴ എന്ന് ഉച്ചരിക്കും. അതാണ് സംസ്കൃതം പഠിച്ചു പറ്റി തമിഴ് ചോഴ. ചോല ചോള ചോഴ ചോഴരാജ്യ ചോഴന്മാരെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് മലയാളത്തിൽ ഈഴാവുന്നത്. തമിഴ് അല്ലേ, തമിഴെന്നും പറയല്ലേ, തമിഴ് അങ്ങനെ പറയുന്നു. തമിഴെന്ന് പറയത്തില്ലേ, തമിഴ് തമിഴ് ആ പറയില്ലേ. മലയാളത്തിൽ വന്നോ തമിഴിൽ നിന്ന് തന്നെ. തമിഴിന്റെ വാക്ക് ദ്രവിഡ് ദ്രവിഡ് ദ്രവിഡ് പറഞ്ഞിട്ട് അത് തമിഴിനായിരുന്നു. അത് സാധ്യത ഉണ്ടോ തമിഴിന്? അത് സംസ്കൃതത്തിന് എല്ലാത്തിനും മേളി കൊണ്ട് വയ്ക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. തമിഴിൽ നിന്ന് തിരിച്ചു വരാനാ ചാൻസ് ദ്രവിഡിന്. തമിഴിന്റെ പ്രാചീനത ഭാഷാശാസ്ത്രജ്ഞന്മാർ സംസ്കൃതത്തിന് അംഗീകരിക്കുന്നില്ല പൊതുവെ. തമിഴിൽ നിന്ന് തന്നെയാണ് പ്രാചീനത കൽപ്പിക്കുന്നത്. അപ്പോൾ തമിഴിൽ നിന്ന് വരാനാണ്. പക്ഷെ രണ്ടും പറയാം. ആചാര്യൻ എന്ന് പറയുന്നതിന് തമിഴിൽ എന്താ പറയുന്നു? ആചാര്യൻ, ആചാര്യൻ പോലെ സമാനമായ ശബ്ദം തമിഴിലും പറയുമല്ലോ ആചാര്യൻ എന്ന് പറയുന്നതിന്. അല്ലല്ല, ആചാര്യൻ തമിഴില് അതിന് സമാനമായൊരു വാക്കുണ്ട്. ആ അതെ തന്നെ, ആശ്ചര്യൻ, ആശ്ചര്യൻ എന്ന് പറയും. ഇത് സംസ്കൃതക്കാർ പറയും. സംസ്കൃതത്തിൽ നിന്ന് അങ്ങോട്ട് പോയാണ്. പക്ഷേ തമിഴന്മാരല്ല അല്ലാത്തവര് ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നു കൂടുതൽ ഇത് കൊടുക്കുന്നത് തമിഴിന് തന്നെയാണ്. ഭാഷാശാസ്ത്രം സൗത്ത് ഇന്ത്യൻ അല്ലാത്തവരും പറയുന്നു, വിദേശികൾ. നമ്മുടെ മലയാളത്തിന് ആദ്യം വ്യാകരണം എഴുതിയ ഒരാളുണ്ടല്ലോ, ഒരു സായിപ്പ്. മലയാളത്തിന് വ്യാകരണം എഴുതിയ മാക്സ് മുള്ളറാണ്, നല്ല കഥ. അതിനു മുമ്പ് ലോകൻ വ്യാകരണം എഴുതിയിട്ടോ? ലോകൻ സായിപ്പ് വ്യാകരണം എഴുതിയിട്ടില്ല. ഭാഷയെ കുറിച്ച് ലോകൻ പറയുന്നു. അദ്ദേഹമാണ് ആദ്യം വന്ന് ഇവിടെ പുസ്തകം എഴുതിയത്. ലോകൻ എന്തെങ്കിലും ചെയ്തു, ലോകൻ ഭാഷയെ കുറിച്ച് പറയുന്നിടത്ത്. കാരണം രാജരാജവർമ്മയൊക്കെ ലോകൻ സാഹിബിന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പൊതുവെ കേരളത്തെ കുറിച്ച് പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അത് തന്നെ. മലബാർ മാനുവൽ, അതെ. അതായത് ഉത്പത്തിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാഷയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ വടക്കേന്ത്യയിലെ സംസ്കൃതക്കാർ അത് അംഗീകരിക്കത്തില്ല. അതിൽ കാര്യമൊന്നുമില്ല. കാരണം പ്രാകൃതമോ അതുമുണ്ടല്ലോ. മോഹൻജാതാരോ ഹാരപ്പ അവിടെയൊക്കെ എന്താ സംസ്കൃത ലിപിയാണ്? ഒന്നുമല്ലല്ലോ. ദേവനാഗരി ലിപി തന്നെ എത്രയോ കാലം കഴിഞ്ഞ് രൂപപ്പെട്ടു എന്നാണ്. അതിനു മുമ്പ് എത്രയോ ലിപികളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ സംസ്കൃതം തന്നെ പ്രാകൃത അതിനു മുമ്പില്ലായിരുന്നു. അതിനെല്ലാം സംസ്കൃതമായിരുന്നു. പാലിയോ, പാലി ഭാഷ, അങ്ങനെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പാലിയാണ് കൂടുതൽ പുരാതനം. അതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് ജാതിയും പ്രാദേശികവാദങ്ങളും എല്ലാം വരുന്നു. ഒരു ഒരു നിഷ്പക്ഷമായ കാഴ്ചപ്പാടിന് പകരം വംശീയവാദങ്ങളും ദേശീയവാദവും എല്ലാം ഇതിനകത്ത് കൊണ്ടുവരും ആൾക്കാർ. തമിഴുകാണെങ്കിൽ പിന്നെ അവരുടെ നാട് കഴിഞ്ഞേ ഉള്ളൂ. ബംഗാളിക്കാണെങ്കിൽ അത് കഴിഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചില സങ്കുചിതമായ പ്രാദേശികവാദങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ സത്യസ്ഥിതിയൊന്നും ആൾക്കാർക്ക് അറിയാൻ വയ്യാതെ നിഷ്പക്ഷമായിട്ട് ചർച്ച ചെയ്യത്തില്ല. കാര്യങ്ങളിൽ കുറേയെങ്കിലും നിഷ്പക്ഷമായി ചർച്ച ചെയ്യുന്ന സായിപ്പന്മാരാണ്. അത് പറഞ്ഞാൽ പറയും അവർ വിദേശികളായതുകൊണ്ട് നമ്മളെ മോശക്കാരാക്കുകയാണെന്ന് പറയും. വാസ്തവത്തിൽ അവരാണ് കുറേയെങ്കിലും നിഷ്പക്ഷമായി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷപാതം പിടിക്കാതെ കുറേയെങ്കിലും അവർക്കും കാണും പക്ഷപാതം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. ചോള ശകഹ ശകാനാം രാജാ ശകസ്യ അപത്യം അപത്യം. ഇവിടെയൊക്കെ എന്തു വരുന്നു? ലുക്ക് ജനപദ ശബ്ദാത് ക്ഷത്രിയാത് അഞ്ഞു വരുന്നു, ലുക്ക് വരുന്നു. കേരളസ്യ അപത്യം, കേരളസ്യ കേരളാനാം രാജ. അവിടെ എന്തു വരുന്നു? ലുക്ക് വരുന്നു. യവനസ്യ അപത്യം, യവനാനാം രാജ യവനഹ. കമ്പോജാതി ആകൃതി ഗുണമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ശബ്ദങ്ങളുണ്ടെങ്കിലും ഇത് ചേർത്ത് അർത്ഥം ഈ പറഞ്ഞ പോലെ ദ്രവിഡസ്യ അപത്യം ദ്രവിഡാന ദ്രവിഡ. ദ്രവിഡ ശബ്ദമുണ്ട്, ദ്രമിഡ ശബ്ദമുണ്ട്, ദ്രാവിഡ ശബ്ദമുണ്ട്. ദ്രവിഡ എന്ന് പറഞ്ഞൊരു ജാതി തന്നെയാണ്, ബ്രാഹ്മണരുടെ ഒരു ഉപവിഭാഗമാണ് ദ്രവിഡൻ എന്ന് പറയുന്നത്, ആന്ധ്രയിലുള്ള. അങ്ങനെ ശബ്ദങ്ങൾ പലതരത്തിലുണ്ട്. അപ്പൊ ഇത്രയും കൊണ്ട് അപത്യ അധികാരം കഴിഞ്ഞു. പിന്നെ ഭരതരാജ പണ്ഡിതർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഈ അപത്യാധികാരം കഴിയുന്നത്ര ലളിതമാക്കി കൊടുത്തിട്ടുണ്ട് ലോകസിദ്ധാന്തം. കാരണം ഈ പുരാണത്തിലെ പദങ്ങളും മറ്റൊക്കെ ഒരുപാട് വളരെ ഇതാണ്. അതുകൊണ്ട് തന്നെ അപത്യാധികാരം വളരെ സങ്കീർണമാണ്. പ്രത്യയങ്ങൾ വരുന്നത് എല്ലാ ശബ്ദങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താനൊക്കെ പ്രയാസമാണ്, കുറെ സൂത്രങ്ങളുമുണ്ട്. അപ്പോ അപത്യം ശബ്ദങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, വ്യുത്പത്തിയിലൂടെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ ഗുലുമാരാണ്. എന്നെ ശബ്ദത്തിന് ഇന്ന അർത്ഥം എന്നറിയുന്ന നല്ലത്. പിന്നെ പൊതുവെ ഇതിങ്ങനെ പറയുന്നത് അച്ഛൻ ഇന്നതായിരിക്കും, മകൻ ഇന്നതായിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. അതിനപ്പുറം സൂത്രങ്ങളും അത് ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ക്ലിഷ്ടമായ രീതിയിലാണ് പലയിടത്തും. എന്ന് വെച്ചാൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കാൻ പലയിടത്തും പ്രയാസമാണ്. എന്താണ്, എങ്ങനെയാണ് ഈ ശബ്ദം വന്നിരിക്കുന്നത്? കാരണം സൂത്രം, പിന്നെ അതിനു തന്നെ വാർത്തികം, പിന്നെ ഭാഷ്യകാരൻ, ഇതൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുത്തുന്നു. കാരണം സൂത്രം കൊണ്ട് ശബ്ദങ്ങളെല്ലാം കിട്ടത്തില്ല, അതാ പ്രശ്നം. പുരാണങ്ങളിലും മറ്റും കിടക്കുന്ന ശബ്ദങ്ങളെല്ലാം സൂത്രം കൊണ്ട് ശ്രദ്ധിക്കില്ല. അപ്പം വാർത്തികവും ഭാഷയും കൊണ്ടാണ് പിന്നെ എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടാക്കുന്നത്, അങ്ങനെ വരാ ഇങ്ങനെ വരാ. എന്നിട്ട് അവസാനം ഒരു പാട്ടും പാടും, എന്താണോ സൂത്രേഷ്യോ ഹി തത്സർവം യദ്വൃത്തോ യച്ച വാർത്തികേ സൂത്രം യോനിരിഹാർത്താനാം സൂത്രേ സർവം പ്രതിഷ്ഠിതം. എന്തൊക്കെ വാർത്തികത്തിലും ഭാഷ്യത്തിലും കാണുന്നതോ എല്ലാം സൂത്രത്തിലുണ്ട്. ഏ സൂത്രത്തിലൊന്നും കാണുന്നില്ലല്ലോ, അവിടെ ഒരു ചായ ഇല്ലേ, അതിൽ തന്നെ ഇതെല്ലാം ഉണ്ട്, ഒരു ചായ. അതാണ് പറയുന്നത് സൂത്രം യോനിരിഹാർത്ഥാനാം, എല്ലാ അർത്ഥങ്ങൾക്കും ഹേതുവായിരിക്കുന്നത് സൂത്രമാണ്. അതുകൊണ്ട് സൂത്രേ സർവം പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞാൽ വാർത്തികാരനും ഭാഷ്യകാരനും എല്ലാം വെറും ചുമ്മ, ഒന്നുമില്ല, ശു. എല്ലാം ആരാണ്? പാണിനി മഹർഷിയാണ്. അതാണ് യാഥാസ്ഥികരുടെ നിലപാട്. സൂത്രപക്ഷക്കാരുണ്ട്, സൂത്രം തന്നെ ഇതൊക്കെ അവരൊക്കെ വേറെ ഒരു കാര്യമില്ല, എല്ലാം സൂത്രത്തിൽ തന്നെയുണ്ട്. എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ച, ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ട്. പിന്നെ സൂത്ര യോഗ വിഭാഗം, ജ്ഞാപകം, തന്ത്രയുക്തി, അത് തന്നെ തന്ത്രയുക്തി, ഇങ്ങനെയൊക്കെയുള്ള പല ഇതുകൊണ്ടാണ് അവർ പറയുന്നത്. എന്താണ് സൂത്രേഷ്വഹി, സൂത്രേഷ്വേവഹി തത്സർവം യച്ച വാർത്തികേ സൂത്രം യോനിരിഹ അർത്ഥാനാം സൂത്രേ സർവം പ്രതിഷ്ഠിതം. അത് ഭൈമിയിൽ കൊടുത്തിട്ടുണ്ട്, ബാലമനോരമയിലും കൊടുത്തിട്ടുണ്ട്. പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരു.